ഇല്ലാത്തത് ആത്മാവിനെ സംബന്ധിച്ചുള്ള പരോക്ഷജ്ഞാനം, പിന്നെ അപരോക്ഷജ്ഞാനം, അങ്ങനെ രണ്ടു തരത്തിലുണ്ട് ഞാൻ. അത് ഈ പരോക്ഷജ്ഞാനം പ്രയോജനമില്ലാത്തതല്ല, അതിന്റെ പ്രയോജനത്തെ ഇന്നത്തെ രീതി പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? അതിന്റെ മൂല്യം എന്താണ്? തെറാപ്യൂട്ടിക് വാല്യൂ എന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പാരാസെറ്റമോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തലവേദന കുറയുന്നു. എന്തുകൊണ്ട് കുറയുന്നു? അതിനെല്ലാം കൂടി ചേർത്താ പറയുന്നു എന്റെ തെറാപ്യൂട്ടിക് വാല്യൂ എന്ന് പറഞ്ഞു. അത് ശരിക്കും നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിച്ചിട്ടാണ് നമ്മളെ വേദന അറിയാത്ത ഒരു രീതിയിലാകുന്നത്. നേരിട്ട് പ്രവർത്തിച്ചിട്ടാണ് അതിന്റെ മോളിക്യൂൾസ്, പാരാസെറ്റമോളിന്റെ മോളിക്യൂൾസ് നമ്മളെ ബ്ലഡിൽ കലർന്ന് ബ്രെയിനിൽ പോയി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ വേദന അറിയാതിരിക്കുന്നത്. അതിന് മൊത്തത്തിൽ പറയുന്നതാണ് അതിന്റെ തെറാപ്യൂട്ടിക് വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് ടെൻഷനുണ്ട്, എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമുള്ളവരാണ്, അതിനെ ആസ്വദിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അത് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സ്ട്രെസ്, മനസ്സിന്റെ സ്ട്രെസ് കുറയും, മനസ്സ് നിശാന്തമാവും. പക്ഷെ അത് ആസ്വദിക്കാനുള്ള കഴിവ് വേണം. സിനിമ പാട്ടായാലും മതി, ചിലർക്ക് ശാസ്ത്രീയ സംഗീതമായിരിക്കും, ചിലർക്ക് സിനിമ പാട്ടായിരിക്കും. പക്ഷെ ഒരാൾക്ക് ഏതാണോ ആസ്വദിക്കാൻ കഴിവുള്ളത് ആ പാട്ട് കേട്ടിരുന്ന അയാളുടെ സ്ട്രെസ് ലെവൽ കുറഞ്ഞു. സംഗീതം ഒക്കെ ഡിപ്രഷന് ചികിത്സയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിനൊക്കെയാണ് തെറാപ്യൂട്ടിക് വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ ഈ ആത്മാവിന്റെ പരോക്ഷജ്ഞാനം, അതിനും ഒരു തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട്. എന്ന് വെച്ചാൽ അതും മനസ്സിന്റെ സ്ട്രെസ്സെല്ലാം കുറയ്ക്കാൻ സഹായിക്കും. പക്ഷെ ഇതെല്ലാം വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ പാരാസെറ്റമോൾ ഭൗതികമായൊരു പ്രവർത്തനമാണ് അതും നടത്തുന്നത്. സംഗീതം എന്ന് പറയുന്നത് നമുക്കതിനെ ആസ്വദിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിലേ അത് പ്രവർത്തിക്കും. ആസ്വദിക്കാൻ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കും, എന്നിട്ട് നമ്മൾ സ്ട്രെസ്സിനെ കുറയും. മറ്റടുത്ത് നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിനുമായിട്ടൊരു നേരിട്ട് ബന്ധമുണ്ട്. പാരാസെറ്റമോൾ വേദന കുറയണമെന്ന് ആഗ്രഹിച്ചാലും കുറയണ്ടെന്ന് ആഗ്രഹിച്ചാലും നമ്മൾ കഴിച്ച് വെള്ളം കുടിച്ചാൽ അത് പ്രവർത്തിച്ചിരിക്കും. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല അത്. പ്രവർത്തിച്ചില്ലെങ്കിൽ കുറച്ചുകൂടെ ഡോസ് കൊടുത്താൽ അവിടെ നമ്മുടെ മനസ്സുമായിട്ടതിന് ബന്ധമൊന്നും ഭൗതികമായി പ്രവർത്തിക്കുകയാണ്. സംഗീതം കേൾക്കുമ്പോൾ അങ്ങനെയല്ല. സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് ഒരു ആസ്വാദന ക്ഷമതയുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് അത് കുറയ്ക്കത്തുള്ളൂ. ഇപ്പോൾ ആൾക്കാർ മദ്യപിക്കുന്നു, ലഹരി ഉപയോഗിക്കുന്നു സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവരുടെ ആഗ്രഹം പോലെയല്ല. ഈ പാരാസെറ്റമോളിന്റെ വേറൊരു രൂപം നേരെ അവരുടെ ബ്രെയിനിനെ അങ്ങ് അഫക്ട് ചെയ്യുകയാണ്. ബ്രെയിനിന്റെ അഫക്ട് ചെയ്യുമ്പോൾ മനസ്സിന്റെ പ്രവർത്തനം മറ്റൊരു തരത്തിലാവും. അപ്പൊ പിന്നെ അത് അനുഭവിച്ചുകൊണ്ടിരുന്ന സ്ട്രെസ് അവരനുഭവിക്കില്ല, പുതിയ മനസ്സിന്റെ അനുഭവങ്ങളിലേക്ക് പോകും, ഭൗതികമായി പ്രവർത്തിക്കുകയാണ്. മയക്കുമരുന്ന് മദ്യം അതിനൊന്നും അവരുടെ പെർമിഷൻ വേണ്ട, അവർക്ക് പ്രത്യേകിച്ച് ക്വാളിറ്റി വേണ്ട. സംഗീതത്തിനാണെങ്കിൽ എങ്ങനെയാണ്, സംഗീതം ആസ്വദിക്കുന്നതിനുള്ള ഒരു ഇതുണ്ടെങ്കിലേ പറ്റും. കള്ളു കുടിക്കുന്നവനാവൊന്നും വേണ്ട, കുടിച്ചു കഴിഞ്ഞാൽ അവൻ ഓഫാവും. പിന്നെ അവൻ എന്ത് ചെയ്യും, അവൻ സ്ട്രെസ് വിട്ടിട്ട് വേറെ ഒരു ലോകത്തിലേക്ക് പോകും. അതിനും ശക്തമായി പ്രവർത്തിക്കും മയക്കു. എന്തുകൊണ്ട്, ഇതൊക്കെ നേരിട്ട് ബ്രെയിനിനെ അഫക്ട് ചെയ്യുകയും ബ്രെയിനിന്റെ പ്രവർത്തനത്തിൽ താളപ്പിഴകൾ ഉണ്ടാക്കി അതനുസരിച്ച് മനസ്സിനെ മാറ്റുകയും ചെയ്യുന്നുണ്ടാണ്. ഇനി നമ്മളീ പറയുന്ന അദ്വൈതജ്ഞാനം, പരോക്ഷജ്ഞാനം, ഈ പരോക്ഷജ്ഞാനവും സ്ട്രെസ് റിലീഫാക്കുന്നതാണ്. അതിനൊരു തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട്. ഈ അദ്വൈതം പക്ഷെ അതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പ്രധാനം അതിനോട് ഇഷ്ടം ഉണ്ടായിരിക്കണം. രണ്ടാമത്, ഏറ്റവും അതിലും വലിയ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്, മറ്റിടത്തൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് വിശ്വാസം വേണം. എല്ലാ ആധ്യാത്മികമായ സമ്പ്രദായങ്ങളിലും യോഗയായാലും ഭക്തിയായാലും എന്തിടപാടുകളായാലും ശരി, വിശ്വാസമില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. അതിൽ വിശ്വാസവും ഉണ്ടെങ്കിൽ, വിശ്വാസവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനും ആ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. എന്ന് വെച്ചാൽ നീ ആത്മാവാണ്, അതായത് നാം അറിയുവാകുന്നു, ശരീരമല്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവൻ വിശ്വസിക്കണം. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അതവൻ കേൾക്കുമ്പോഴത്തേക്ക് അവന്റെ സ്ട്രെസ് കുറയും, വേദന കുറയും. പലരെയും കണ്ടിട്ടുണ്ട്. ഞാനീ പ്രസ്ഥാനത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് 20 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. 20 വർഷത്തിൽ കൂടുതൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ തുടക്കകാലത്തൊക്കെ ഈ ക്ലാസ് കേട്ട് തുടങ്ങിയവർ, ആദ്യം മൂലം കേട്ടവരൊക്കെ 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞ് ഒരുപാട് പേര് മരിച്ചുപോയി. ഒത്തിരി പേര് പ്രായം കൊണ്ട് പല അസുഖങ്ങളും. അപ്പൊ അതിൽ ചില അസുഖങ്ങളൊക്കെ വന്ന് മരിക്കാൻ കിടക്കുന്നവർ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പോ അവര് എന്താ ചെയ്യുന്നത്, ഈ ക്ലാസിന്റെ റെക്കോർഡിംഗ് വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് വളരെ വേദനയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെന്നോട് പറയും, വലിയ ആശ്വാസമുണ്ട് ഇത് കേൾക്കുമ്പോൾ. ഇത് കേൾക്കുന്ന വലിയ ആശ്വാസമാണ്. ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. അവര് ഇത് കേട്ട് ഈ മാണ്ഡൂക്യൊക്കെ തന്നെ അജാതവാദമൊക്കെ കേട്ടിട്ട് അതിന്റെ ഒരു ലോകത്ത് ജീവിക്കുന്നുണ്ട്. വേദനയൊക്കെ ഉണ്ട്, മരുന്നും കഴിക്കുന്നുണ്ട്, ചികിത്സയുണ്ട്, മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാലും അവർക്ക് ഇത് ഒരു ഇതിനൊരു തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട്, പരോക്ഷ ജ്ഞാനമാണ്. പ്രധാനമായ കാര്യം, ഒന്ന് അവർക്കത് ഇഷ്ടമാണ്, രണ്ടവരത് വിശ്വസിക്കും. ശരീരമില്ല, പ്രപഞ്ചമില്ല, ഞാൻ ആത്മാവാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കും. അപ്പൊ അവർക്ക് വിശ്വാസം വരത്തക്ക രീതിയിൽ അവരുടെ മനസ്സിൽ ഒരു വികല്പമുണ്ടാക്കാത്ത രീതിയിൽ ഇത് അങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം കൂടി വരുമ്പോഴത്തേക്ക് ഈ രോഗത്തെയൊക്കെ കുറിച്ച് നേരിടാനും വേദനയൊക്കെ കുറെയൊക്കെ, പൂർണ്ണമായിട്ടല്ല, മരുന്ന് വേണം ഇതിനെയൊക്കെ നേരിടാനും, ആത്മാവ് മരിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു തണ്ടയിടം ഉണ്ടാവും. ഈ ശരീരത്തിന്റെ രോഗമൊന്നും മരിച്ചാൽ, കാരണം ഒരുപാട് പേരെ എനിക്കറിയാം, ജീവിച്ചിരിക്കുന്നവരുമുണ്ട് മരിച്ചവരുമുണ്ട്. അപ്പോ ഇതിന് അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. പക്ഷെ അത് ആ രീതിയിലേ പറയാവൂ. അവരുടെ വിശ്വാസത്തിന് ഒരു വ്യതിചലനവും വരാത്ത രീതി. ഇപ്പൊ എന്തൊക്കെ പുസ്തകാർക്ക് കൊട്ടിപ്പാടുന്നത് പോലെ, അങ്ങനെ അവർ ഈ കൊട്ടിപ്പാടുന്ന ആ നിരന്തരം കൊട്ടിപ്പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരെല്ലാം മറക്കും, രോഗത്തെ മറക്കും, ശരീരത്തെ മറക്കും, അവരൊരു പ്രത്യേക മൂഡിലാകും. ഇത് കൂടുതലും പ്രയോഗിക്കുന്ന ഒന്ന് ഈ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, അതിൽപ്പെടുന്നതാണ് ഈ പെന്തക്കോസ്തിന്റെ ഒക്കെ പല വിഭാഗങ്ങൾ, പല പല ഗ്രൂപ്പുകളും ഇതേപോലെ തന്നെയാണ് അവിടെയും പ്രവർത്തിക്കുന്നത്. ഈ പറയുന്ന ഈ ഞാൻ പറയുന്ന ഈ പരോക്ഷ ജ്ഞാനത്തിന്റെ അതേ ഇത് തന്നെ അവിടെയും സംഭവിക്കുന്നു. പിന്നെ വേറൊരു ഗ്രൂപ്പുണ്ട്, ഇസ്ലാമിലെ സൂഫി ഗ്രൂപ്പുകൾ, അവര് ഇങ്ങനെ കൂട്ടം കൂടി പാട്ടുപാടി അവർക്കൊരു പ്രത്യേക തരത്തിലുള്ള നൃത്തമുണ്ട്, നൃത്തം ചെയ്യും. ഈ പാട്ടുപാടി നൃത്തം ചെയ്യുമ്പം ഇവരും ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക്. അപ്പൊ ഇതിലൊക്കെ പോണമെന്നുണ്ടെങ്കിൽ ഒന്ന് അവർക്ക് അതിലിഷ്ടം വേണം, അതില് വിശ്വാസം വേണം. അപ്പോ അത് വേറെ വേണ്ട, നമ്മുടെ സച്ചിദാനന്ദസ്വാമിയുടെ പ്രോഗ്രാമിലെ, സച്ചിദാനന്ദസ്വാമിയുടെ പ്രോഗ്രാമില് ആൾക്കാർക്ക് രോഗം മാറി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ല. ദേവാന്നൊരു വിളി വിളിക്കുമ്പോ ആൾക്കാർ ഇത്തിരി നീട്ടിയങ്ങ് വിളിക്കും. ഇത് ഇവിടെയൊക്കെ ഇത് തന്നെ സംഭവിക്കും. ആ വേണ്ടത് ഞാൻ പറഞ്ഞത്. അപ്പോ അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്യും, അതായത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത്. ഈ പരോക്ഷജ്ഞാനം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിലൊന്നും വ്യത്യാസമില്ലെന്നാണ്. പെന്തക്കോസ്തുകാർ മോശവും നമ്മൾ കേമമാണെന്നല്ല ഞാൻ പറയുന്നത്, ഇതെല്ലാം ഒരേ ഗ്രേഡിൽപ്പെട്ടാണ്. അതായത് ആർക്കാണോ ഇതിലൊക്കെ ഇഷ്ടം വരുന്നത്, വിശ്വാസമുള്ളത്, അവർക്ക് അവരിതിന്റെ ഒഴുക്കിൽപ്പെടും. ഇതിന്റെ ഒഴുക്കിൽപ്പെട്ടിട്ട് അവർക്കൊരു പ്രത്യേകമായ മാനസിക ബലം അവർക്കുണ്ടാവും, പ്രത്യേക ഒരു മാനസിക ബലം അവർക്കുണ്ടാവും. അതാണ് ഈ രോഗശാന്തി ശുശ്രൂഷയും എല്ലായിടത്തും നടക്കുന്ന ഇതാണ്. ഇത് ശരിക്കും സംഭവിക്കുന്ന എവിടെയാണെന്നുള്ളത്, ശരിക്കും ഇത് സംഭവിക്കുന്ന എവിടെയാണോ ബ്രെയിനിലാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഓരോ ഭാഗങ്ങളിൽ വരുന്ന രാസ വ്യതിയാനങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എല്ലാവരുടെയും ബ്രെയിനും ഒരുപോലെ ആയിരിക്കില്ല, ചിലരുടെ ബ്രെയിനിന് ഇത് ഏശത്തില്ല, അവർക്ക് ഇതിനോട് ഇഷ്ടം വരത്തില്ല, താല്പര്യം വരത്തില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. നമ്മൾ എന്തുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, നമ്മുടെ ബ്രെയിൻ അതിന് പറ്റിയത്. അത് ഇപ്പോഴല്ല, ഗുരുദേവൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് എന്താണ് ഈ കള്ളുഷാപ്പില് രാവിലെ ഗുരുവിന്റെ പടം വെച്ച് അതിന്റെ മുമ്പില് ഒരു ആദ്യം ഒരു ഗ്ലാസ് കള്ളുകൊണ്ട് വെച്ച് അതിൽ നിന്ന് ഇങ്ങനെ തൊട്ട് അതിലേക്ക് ഇങ്ങനെ പടത്തിൽ ഇങ്ങനെ തെറിപ്പിച്ചിട്ട് കള്ളു കച്ചവടം നിർത്തി ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നു. മനസ്സിലായോ? അങ്ങോട്ട് എന്താണ് പ്രോക്ഷണം നടത്തിയിട്ട്, കണ്ടുകൊണ്ട് പ്രോക്ഷണം നടത്തിയിട്ട് പടത്തില്. അപ്പോ മനുഷ്യന്റെ വിശ്വാസമാണ്, അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലാകാം. കാരണം മനുഷ്യ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പൊ ഗുരുദേവൻ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല അവർക്ക് പ്രശ്നം, ഗുരുദേവനോട് അവരുള്ള വിശ്വാസം എന്തെന്നുള്ളതാണ്. അപ്പൊ ആ വിശ്വാസത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, ആരുടെയും ഒന്നിനുമുള്ള വിശ്വാസം നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട് മനുഷ്യൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ അവന്റെ വിശ്വാസ ബ്രെയിനാണ്. അവനതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവന് പകരം വേറെ എന്തെങ്കിലും വേണം. മനസ്സിലാവും. ഈ മുരുകനെ ഇങ്ങനെ എന്താണ് ശൂലമൊക്കെ കുത്തി പോകുന്നവന് അതിന് അവനൊരാശ്വാസം കണ്ടെത്തിയിട്ടാണ്. അപ്പൊ ആരെങ്കിലും അവനോട് പറയണം നീ ഇതല്ല പെന്തക്കോസ്തി പോയാൽ ഇതിന്നും നല്ലതാണെന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും. അതുവരെയുള്ള ശൂലം കുത്തലൊക്കെ അവിടെ നിൽക്കും, പിന്നെ അവിടെ പോയി കൊട്ടിപ്പോടും. എന്തുകൊണ്ട്? ഇവന്റെ ബ്രെയിനിന് നമ്മുടെ ബ്രെയിനിൽ എങ്ങനെയാണോ വേദന വരുമ്പോൾ പാരസെറ്റമോള് വേണ്ടത്, അതുപോലെ ഇവന്റെ ബ്രെയിനിന് എന്ത് വേണം? വിശ്വാസത്തിന്റെ ഒരു ഇത് വേണം. പിന്നെ ഈ പറയുന്ന അദ്വൈതം ഇതൊക്കെ കേട്ട് അതിനെ ആസ്വദിക്കുന്നതിനൊക്കെ കുറച്ച് ബുദ്ധി വേണം, പ്രത്യേക ഒരു ബുദ്ധി വേണം. മറ്റേതിനാകുമ്പോൾ ബുദ്ധി വേണ്ട, ഈ വ്യത്യാസമുള്ളൂ. ബുദ്ധി കൊണ്ട് നേടുന്നതും മറ്റും വിശ്വാസം കൊണ്ട് നേടുന്നതുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്തെയാണ് എന്റെ ബ്രെയിൻ തന്നെ എല്ലായിടത്തും. അത് ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും എന്നുള്ള വ്യത്യാസമുള്ളൂ. മറ്റേതിനും ബുദ്ധിയുടെ ആവശ്യമുണ്ട്. ഇവിടെ ബുദ്ധിയുടെ ആവശ്യം ഉണ്ടെങ്കിലേ ഇതിനെ ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് വളരെ വളരെ വളരെ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ആരും മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതല്ല. വിശ്വാസം എന്ന് പറയുന്നത് അവന് തനിയെ സംഭവിക്കുന്ന, അവന്റെ ബ്രെയിൻ അങ്ങനെ ആയതുകൊണ്ട് സംഭവിക്കുന്ന എന്ന് വിചാരിച്ച് ബ്രെയിൻ എന്നും ഒരുപോലെ ഇരിക്കണമെന്നൊന്നുമില്ല. മനസ്സിലായി? ബ്രെയിനിന് തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, ബ്രെയിൻ സ്വയം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പൊതുവായി പറയുന്ന ഒരു പേരാണ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി. ബ്രെയിന് മാറ്റങ്ങൾ ഒന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു മാറ്റം ചിന്തകൾ ചെയ്യുന്ന ബ്രെയിനിനെ സ്വാധീനിക്കും. ബ്രെയിനിന് മാറ്റം വന്നു കഴിഞ്ഞാൽ വിശ്വാസം ക്ലെയിം ചെയ്യും, വിശ്വാസമില്ലാത്തവനുമായി മാറും. അങ്ങനെ എന്നും ഒരേ തരത്തിൽ ഇരിക്കണമെന്നില്ല. ഇനി വളരെ ഒരു വിശ്വാസമില്ലാത്തവൻ വിശ്വാസിയായിട്ട് മാറും. ഇതൊക്കെ ബ്രെയിനിന് വരുന്ന മാറ്റമാണ്. ഒരു വിശ്വാസമില്ല, ഒരു സുപ്രഭാതത്തിൽ വലിയ വിശ്വാസമായി എന്താണ് കുറിയൊക്കെ തൊട്ട് അമ്പലവാസിയായി മാറും. പല കാരണം വലിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ഇപ്പൊ വലിയ ഭക്തനായി, സ്വാമിയായെന്നൊക്കെ കേൾക്കാറുണ്ട്. സ്വാമിമാര് കമ്മ്യൂണിസ്റ്റാവും, കമ്മ്യൂണിസ്റ്റുകൾ സ്വാമിയാവും. അങ്ങനെ നമ്മളെ ഒരുപാട് പേരുണ്ട്. തിരിച്ചും മറിച്ചും പോകും. എന്തുകൊണ്ട്? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബ്രെയിനിൽ വരുന്ന മാറ്റം എങ്ങനെയാണ്? അതുകൊണ്ട് ഈ പറയുന്ന പിന്നെ ഇതിനെല്ലാത്തിനും ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലതിനുള്ളത് ഈ പറയുന്ന തെറാപ്യൂട്ടിക് വാല്യൂ ആണ്. അതാണ് അതിനുള്ളത്. ആ വിശ്വാസം കൊണ്ട് അവന്റെ സ്ട്രെസ് കുറയ്ക്കുന്നു, ടെൻഷൻ കുറയ്ക്കുന്നു. അത് മതി. സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വരുന്ന രോഗങ്ങൾ എല്ലാം മാറും. അതല്ല, ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ തന്നെ മരുന്ന് കൊടുക്കുക മാത്രമല്ല, അവർ കൗൺസിലിങ്ങും കൊടുക്കും. കൗൺസിലിംഗ് കൊടുക്കുന്ന എന്തുകൊണ്ട്? അപ്പോൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അവന്റെ മനസ്സൊന്നും അവന്റെ സ്ട്രെസ് കുറയും. അപ്പൊ അവന് പെട്ടെന്ന് രോഗശാന്തി ഉണ്ടാവും. അതുപോലെ ക്രിസ്ത്യാനിറ്റി കൺഫഷൻ എന്ന് പറയുന്നതും അതിന്റെ കാരണം അത് അവൻ എന്ത് ചെയ്യുന്നു, റിലാക്സ് ആവുകയാണ്. അവൻ ചെയ്തിട്ടുള്ള വേണ്ടാധീനങ്ങളൊക്കെ ഒരാൾ അതൊരു എന്താണ് ഒരു സൈക്കോതെറാപ്പിയാണ്. ഒരു സൈക്കോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് എന്താ ചെയ്യുന്നു, അവിടുത്തെ എന്ന് പറയുന്നു എന്റെ അയാള് ഭാരം ഇറക്കി വെക്കുകയാണ്, എനിക്ക് ഇന്ന എന്നൊക്കെയാണ് പ്രശ്നം പറയുന്നു. പറയുമ്പോൾ അയാൾ സ്വയം റിലാക്സ് ആവുകയാണ്, പറഞ്ഞാൽ മാത്രം. അപ്പൊ പുരോഹിതന്റെ അടുത്ത് നിന്ന് കുമ്പസരിക്കുമ്പോൾ അവന്റെ ഭാരം ഇറക്കി വെക്കുകയാണ്, അതേ പ്രയോജനം തന്നെ ഇവിടെയും വരുന്നു. സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ആശയം പ്രചാരത്തിലാക്കിയ ഫ്രോയിഡാണ്. അയാളെ ഈ ക്രിസ്ത്യൻ ഇത് സ്വാധീനിച്ചിട്ടുണ്ടെന്നാ പറയും, ഈ പറയുന്ന ഈ കുമ്പസാര പരിപാടി അയാളെ സ്വാധീനിച്ചു എന്നാണ്. അയാള് അതിന് പ്രചാരം കൊടുത്ത അയാളാണ്. അപ്പോ അതില് കേൾക്കുക, പറയുകയല്ല, ഒരാള് പറയുന്നതെല്ലാം കേൾക്കുക, കേട്ടിട്ട് അയാളെ മനസ്സ് റിലാക്സ് ചെയ്യും. അപ്പൊ ഈ ഇത് ഇതെല്ലായിടത്തും അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്ന എന്താണോ ബ്രെയിൻ, അത് വിശ്വാസം. തത്വജ്ഞാനമായാലും ശരി അല്ല, ഭക്തിയായാലും ശരി യോഗമായാലും ശരി, അടിസ്ഥാനപരമായി അവൻ അറിയാതെ അറിഞ്ഞു അവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന വിശ്വാസമാണ് ഇവൻ ആശ്വാസവും മാറ്റുമെല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പോ ഈ പറയുന്ന ബ്രഹ്മജ്ഞാനം കേൾക്കുന്നു, അയാൾക്ക് അതിലൊരു വിശ്വാസമില്ല, അയാൾ ഒരു സ്വാധീനം ചെയ്യത്തില്ല, ഒരു സ്വാധീനം അയാളുടെ ഉണ്ടാക്കത്തില്ല. ഇപ്പൊ കോട്ടയിൽ പോയി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവരുടെ കൂടെ തീരുന്ന അയാൾക്ക് വിശ്വാസമില്ലെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല, വിശ്വാസമുണ്ടെങ്കിൽ പലതും സംഭവിക്കും. അപ്പൊ അതൊക്കെ അവിടെയൊക്കെ സംഭവിക്കുന്ന എന്താണ്, അയാളുടെ വിശ്വാസം ഉണ്ടാവുകയാണ് അറിയാതെ. അതുകൊണ്ട് ഈ ജ്ഞാനം എന്താണ്, ഒരാൾ പറയണം എനിക്ക് സന്തോഷം തരുന്നു, സ്ട്രെസ് കുറയ്ക്കുന്നു, സമാധാനം തരുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ ആൾക്കാർ പറയുന്നു, രോഗികളും മറ്റൊക്കെ പറയുന്നത് അതതിന്റെ തെറാപ്യൂട്ടിക് വാല്യൂ ആണ് അത്. പക്ഷെ ആ രീതിയിൽ അതിനകത്ത് യാതൊരു തരത്തിലുള്ള എന്താണോ വികല്പങ്ങളും ഉണ്ടാകാൻ പാടില്ല. പിന്നെ അല്ല, ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ പാരസെറ്റമോൾ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുമ്പോൾ അതില് വേണ്ട ആ മെഡിസിൻ കൃത്യമായ അളവിലില്ലെങ്കിൽ നമ്മുടെ തലവേദന മാറത്തില്ല എന്ന് വെച്ചാൽ വ്യാജ പാരസെറ്റമോളാണ് കഴിക്കുന്നതെങ്കിൽ എന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ തലവേദന മാറത്തില്ല, ഒറിജിനൽ പാരസെറ്റമോൾ തന്നെ കഴിക്കണം. അതാണ് പലപ്പോഴും നമ്മൾ പാരസെറ്റമോൾ കഴിച്ചാൽ വേദന മാറത്തില്ല. എന്തുകൊണ്ട്? മാർക്കറ്റിൽ ഒരുപാട് വ്യാജ സാധനമുണ്ട്, കൃത്യമായി മരുന്ന് ചേർക്കാതെ ഇത് ഉണ്ടാകും. നല്ല കമ്പനിയുടെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചാൽ നല്ല കമ്പനി ഇറക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വേറെ ഇറക്കും, അതും വിശ്വസിക്കാൻ പറ്റും. ഏത് സാധനം ഇറക്കിയാലും ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കും. അപ്പൊ നല്ല കമ്പനിയുടെ ഓതറൈസ്ഡ് ഡീലർ കയ്യിൽ നിന്ന് എന്നെ വാങ്ങിക്കഴിച്ചാലേ പാരസെറ്റമോൾ അസുഖം മാറ്റുള്ളൂ, ഈ പറയുന്ന പനിയും തലവേദനയൊക്കെ മാറ്റുള്ളൂ. അതുകൊണ്ട് പ്രയോജനമില്ല. പിന്നെ പാരസെറ്റമോളിന്റെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ നേരിട്ട് അഫക്ട് ചെയ്യുന്നതായിരിക്കുന്ന ആണെങ്കിൽ അത് ഒറിജിനൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനം ചെയ്തിട്ടില്ല, വേദന മാറത്തില്ല. സ്ട്രെസ് കുറയ്ക്കുന്ന മരുന്നുകളുണ്ട് ഒരുപാട്, ആന്റി ഡിപ്രസന്റ് മരുന്നുകളുണ്ട്, ഡിപ്രഷൻ ധാരാളം മരുന്നുകളുണ്ട്, ഡിപ്രഷൻ കുറയ്ക്കും, സ്ട്രെസ് കുറയ്ക്കും മെഡിസിൻ കൊണ്ട് തന്നെ. എന്തുകൊണ്ട് ഡിപ്രഷൻ സാറിന് ഈ പറയുന്ന പോലെ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഡിപ്രഷൻ കുറയുന്നു എന്ന് പറയുന്നത് മെഡിസിൻ കൊണ്ട് സാധിക്കും. മെഡിസിൻ കൊണ്ട് സാധിക്കണമെങ്കിൽ ആ കെമിക്കൽ കൃത്യമായ അളവിൽ കൃത്യമായ ഡോസിൽ നമ്മുടെ ഇവിടെ ചെന്നാൽ അത് വ്യാജമാണ് നമ്മൾ കഴിക്കുന്നെങ്കിൽ അതുകൊണ്ട് ഒരു രക്ഷയും. ഇനി അതൊക്കെ പോട്ടെ, നമ്മളീ പറയുന്ന വിശ്വാസത്തിന്റെ തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വിശ്വാസം എന്ന് പറയുന്നതിന് അത് വ്യാജമാണോ യഥാർത്ഥമാണോ എന്ന് വിശ്വസിക്കുന്നവനാണ് തീരുമാനിക്കുന്നത്. പാരസെറ്റം കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, അത് ആ കമ്പനിയാണ്, അതിന്റെ മാനുഫാക്ചറാണ് തീരുമാനിക്കുന്നത്. എന്താണിത്, ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ? ഒറിജിനലാണെങ്കിൽ ഭരിക്കും. ജ്ഞാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് അത് യഥാർത്ഥമാണോ അതോ ഡ്യൂപ്ലിക്കേറ്റാണോ, ഇത് തീരുമാനിക്കുന്ന ആരാ? ഇത് കഴിക്കുന്നവൻ തന്നെ, ഇവന്റെ മനസ്സാണ്. നിങ്ങളൊന്നിനെ ശരിയാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. അത് ശരിയല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അത് പ്രയോജനം ചെയ്യത്തില്ല. അതുകൊണ്ട് ഒരിക്കലും അതിനെ ഒരാൾ ക്രിട്ടിക്കലായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ അയാൾക്കത് ഗുണം ചെയ്യത്തില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബൈബിളിലെ ജ്ഞാനമുണ്ട്, ഖുറാനിലെ ജ്ഞാനമുണ്ട്, ഭഗവത്ഗീതയുടെ ജ്ഞാനമുണ്ട്. ഈ ബൈബിളിന്റെ ജ്ഞാനം ഒരുപാട് പേർക്ക് ആശ്വാസം കൊടുക്കുന്നതാണ്, അത് വിശ്വസിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കും. അത് വിശ്വസിക്കുന്ന എങ്ങനെ, അതൊക്കെ സത്യമാണെന്ന്, സത്യമാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടവന് അത് ആശ്വാസം കൊടുക്കും. പക്ഷെ ഒരു മുസ്ലിമിനാണെങ്കിലും ഒരാശ്വാസം കൊടുക്കില്ല. എന്തുകൊണ്ട്? അവനെ സംബന്ധിച്ചത് കള്ളമാണ്, സത്യമല്ല. ഇനി ഭഗവത്ഗീതയിൽ പറയുന്ന ഒരുപാട് പേര് പറയുന്നു ഭഗവത്ഗീത ഭയങ്കര, മഹാത്മാഗാന്ധി പോലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീത ഒരുപാട് ആശ്വാസം കൊടുക്കുന്നതാണ്. എന്തുകൊണ്ട്? അത് വിശ്വസിക്കുന്നവർക്ക്. നിങ്ങൾ ഭഗവത്ഗീത ഒരു മുസ്ലിമിന് ആശ്വാസം കൊടുക്കുമെന്ന് ചോദിച്ചാൽ അവൻ പറയാത് ഹറാമാണ്. എന്തുകൊണ്ട് അവൻ ആശ്വാസം കൊടുക്കുന്നില്ല? അവനെ സംബന്ധിച്ചത് ഹറാമാണ്, യഥാർത്ഥ മുസ്ലിം. മതം മാറി മുസ്ലിമിന്റെ കാര്യം ഞാൻ പറയും. അപ്പൊ ഇത്തരം ജ്ഞാന പദ്ധതികള്, വിശ്വാസ പദ്ധതികള് എല്ലാം എന്താണ്, അത് സത്യമെന്ന് വിശ്വസിക്കുന്ന മനസ്സിന് മാത്രമേ അത് ആശ്വാസം കൊടുക്കൂ, അല്ലാത്തവർക്ക് കൊടുക്കത്തില്ല. സത്യമാണെന്ന് വിശ്വസിച്ചാൽ സമാധാനം കിട്ടും. ഗീത നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ആശ്വാസം തരും. എന്തുകൊണ്ട് മറ്റൊരുത്തിന് അത് ആശ്വാസം കൊടുക്കുന്നില്ല? എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? അവനതി വിശ്വാസം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണോ, ഇപ്പൊ 700 കോടിയിലധികം മനുഷ്യരുണ്ട്. എന്തേ 700? ഈ 700 കോടിയിലധികം മനുഷ്യരിലും നിങ്ങൾ പാരസെറ്റമോൾ കൊടുത്തു നോക്കുക, എല്ലാവർക്കും തലവേദന മാറും. 700 കോടി മനുഷ്യരുടെയും തലവേദന മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഖുറാനില്ല, ബൈബിളില്ല, ഈരയില്ല, ഉണ്ടോ? 700 പേരുടെയും മാറ്റണം. അങ്ങനെ ഏതെങ്കിലും ഒരു കിതാബുണ്ടോ? എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്? മറ്റത് വിശ്വാസത്തിനനുസരിച്ചിട്ടാണ്, ഇത് ഭൗതികമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ, അതൊക്കെ കൈവച്ചിരുന്നത് അങ്ങോട്ട് കൊണ്ടുവരുത്, ഹറാമിനെ പിടിച്ച് കന്നത്തടിയില്ലെന്ന് പറഞ്ഞു വിടും. മണിയും മന്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ചവിട്ടിക്കോട്ടും, അങ്ങോട്ടൊന്നും കൊണ്ടുപോകരുത്. അത് ഇവിടെ ഇരുന്ന് പറയാം. അവിടെ ചെന്ന ഗവൺമെന്റ് ചെയ്യാനൊക്കെ പരമാവധി ശ്രമിച്ച് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഗവൺമെന്റ് പരമാവധി ശ്രമിച്ച് എല്ലാ അവസാനത്തെ ശ്രമവും പാടി. അതായത് 1945 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഇവിടുത്തെ മെഡിസിൻ മാനുഫാക്ചറിംഗ് ഒക്കെ നിയന്ത്രിക്കുന്നത്. അതിലൊരു 170-ാമത്തെ വകുപ്പുണ്ട്, 170. അതനുസരിച്ച് 170-174 നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പരസ്യം ചെയ്യാൻ പാടില്ല. അതായത് യുനാനി, ഹോമിയോ, ആയുർവേദം ഇങ്ങനെയുള്ള മെഡിസിനുകളിൽ നിന്നും ഇപ്പൊ ക്യാൻസറിന് ഇന്ന അസുഖം, ക്യാൻസർ മാറ്റാൻ ഇന്ന മരുന്ന് നല്ലതാണെന്ന് പറഞ്ഞൊരു പരസ്യം കൊടുക്കാൻ പാടില്ല, ഒരു മീഡിയകളിലും പരസ്യപ്പെടുത്താൻ പാടില്ല. അതാണ് നിയമം. ഈ പങ്കജ കസ്തൂരിയൊക്കെ പരസ്യം ചെയ്യുന്നുണ്ട്, അതൊക്കെ നിയമവിരുദ്ധമാണ്. അത് മറ്റൊരു കാര്യം. ഇയാൾ ചാടി കയറി ഇതാ ചെയ്ത് കൊറോണ നെൽ എന്നൊരു മരുന്നുണ്ടാക്കി കൊറോണ മാറ്റുന്നത് പരസ്യം ചെയ്തു. IMA-ക്കാരോട് ഒന്ന് കേസ് കൊടുക്കും, അതാണ് വന്നത്. അവസാനം സർക്കാർ എന്ത് ചെയ്തു, ഇയാളെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ എല്ലാ സ്റ്റേറ്റുകൾക്കും നിർദ്ദേശം കൊടുത്ത് ഈ വകുപ്പം കെടുത്തുകയാണ്. ഇത് പരസ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ള ഈ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആയുഷ് മന്ത്രാലയം കൊടുത്ത്, എല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുത്ത്. എന്നുവെച്ചാൽ ആർക്കും പിന്നെ എന്ത് ഗുണം വരും, എത്ര സാമൂഹിക ദ്രോഹമാണ് ചെയ്യുന്നതെന്നറിയാം. അത് നടപ്പിലാക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഏതൊരുത്തരും ഏത് വ്യാജ സാധനം ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ പറ്റിക്കാം. അങ്ങനെ ഗവൺമെന്റ് ചെയ്യുക, അത് ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കാരിനെ കുറിച്ച് എന്താ പറയും? അത് വേണ്ട, അതങ്ങ് മാറ്റാൻ പറഞ്ഞു. എന്നുവെച്ചാ പിന്നെ ഇയാൾ ഇഷ്ടംപോലെ പരസ്യം ചെയ്യാം കോടതിയിൽ നിന്ന്. കോടതിയിൽ നിന്ന് അടി വാങ്ങിച്ചതിന് ശേഷം അത് കോടതി പറഞ്ഞു ഇതൊന്നും ഈ രാജ്യത്ത് നടക്കില്ല എന്ന് പറഞ്ഞു. അത് സ്കോഷ് നിങ്ങളുടെ ഓർഡർ ഒന്നും കൂടെ നടക്കില്ല എന്ന് പറഞ്ഞു. നിയമവാഴ്ചയുള്ള രാജ്യമാണ്, സർക്കാരാണെങ്കിലും ശരി അങ്ങനെയും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും തന്നെ നിരോധിച്ചു കോടതി, അത് എടുത്തു കളഞ്ഞ ഓർഡർ. അവിടെയൊക്കെ അത് പോട്ടെ, അത് മറ്റൊരു വിഷയം. ആ നിയമത്തിന് ഒരുപാട് ഭേദഗതികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുത്തിയെങ്കിലും അടിസ്ഥാനപരമായി ഇതാണ്, ഒരു മരുന്ന് നമുക്ക് പരസ്യം ചെയ്യാൻ പാടില്ല, വേദ വൈദ്യന്മാരുടെ ഒന്നും സാധനങ്ങൾ വിറ്റ് കാശുണ്ടാക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ അതൊന്നും നടക്കുന്നുണ്ട്, സ്വാധീനങ്ങളുണ്ട്. അല്ലെങ്കിൽ ആരും കോടതിയിൽ പോകുന്നില്ല, പോയത് കൊണ്ടല്ലേ നടന്നു. ഇല്ലെങ്കിൽ ഇന്നും അയാൾ പ്രചാരം നടത്തിയത് അപ്പോ ഇതെന്താണ്, ഇതാണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം. വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന് ആശ്വാസം കൊടുക്കും എന്ന് പറയുന്നത് ശരിയാണ്. അത് ജ്ഞാനമായാലും ഭക്തിയായാലും യോഗമായാലും എല്ലാ യോഗയൊക്കെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. മന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന അങ്ങനെയാണ്. ഇതെല്ലാം മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഗ്രൂപ്പിലെ അത് പ്രവർത്തിക്കും, അല്ലാത്തടത്ത് പ്രവർത്തിക്കില്ല. പാരസെറ്റമോള് പോലെ 700 കോടിക്ക് അത് പറ്റത്തില്ല. അതിനൊക്കെ വെറുക്കുന്നവരുണ്ട്. യഥാർത്ഥ എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ഹിന്ദുവിനെ വെറുക്കുന്നവനാണ്. യഥാർത്ഥ ഹിന്ദു തിരിച്ചു അങ്ങനെയാണ്. That is why now we are discussing Advaita also a belief. Advaita is a belief system, purely belief system. Nothing spirituality is here above this belief system. All the spirituality groups are under this belief system. None is above this. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇതുവരെ പറഞ്ഞിട്ട് മനസ്സിലായില്ല. എന്നുവെച്ചാ അദ്വൈത എന്നൊരു ഐഡിയോളജിയാണ്. ഒരു ഐഡിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ പാരാസെറ്റമോളിന്റെ ഉദാഹരണം പറഞ്ഞത്. പാരാസെറ്റമോൾ നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അത് സംശയം ഉണ്ടെങ്കിൽ കുറച്ച് പൊട്ടാസ്യം സേന്റെ അടുത്ത് എടുത്ത് കഴിച്ചു നോക്കിയാൽ മതി. എനിക്ക് വിശ്വാസമില്ല, ഞാനിതിന് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കണ്ട, കാരണം അതൊരു കെമിക്കലാണ്. ആണ് എല്ലാ മതഗ്രൂപ്പുകളിലും എന്ത് ചെയ്യുന്നു ഇവരെല്ലായിടത്തും ഈ വിശ്വാസത്തെ കുത്തിവെക്കുകയാണ്. എന്നുവെച്ചാ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. അതിന് കുറെ പ്രയോജനം ഉണ്ടെന്ന് വെച്ചോ, വേസ്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതിന് പ്രയോജനം എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുമരുന്നില്ലാതിരുന്നിടത്തോളം കാലം, അതായത് ഇപ്പോ ഗുരുവിന്റെ കാലം നോക്കുക, അന്ന് മോഡേൺ മെഡിസിൻ ഇല്ല, വ്യാപകമാണ് ഉള്ളത് തന്നെ വളരെ പ്രാകൃതമാണ്. അന്ന് മനുഷ്യനെ ആശ്രയിക്കുന്ന എന്തിനാണ്? ആയുർവേദത്തെയാണ്. മനുഷ്യന്റെ ആദ്യത്തെയും അവസാനത്തെയും ആശ്രയം എന്ന് പറയുന്നത് ആയുർവേദമാണ്, വേറൊന്നും ആശ്രയിക്കാനില്ല. അന്നത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആയുർവേദമാണ് ആ കാലത്ത്. വേറൊന്നും പകരം വയ്ക്കാനില്ലെങ്കിൽ പിന്നെ അതേ ഉള്ളൂ. ഇന്നങ്ങനെയാണ്. ഇന്ന് പകരം വയ്ക്കാൻ വേറെ എന്താണ്? മോഡേൺ മെഡിസിൻ ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ആയുർവേദത്തെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ വിശ്വാസത്തിന്റെ ഒരു ലോകമുണ്ടല്ലോ, ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം, ജൂയിഷ് എന്നൊക്കെ പറയുന്ന വിശ്വാസ തലം. ഇതിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ലാത്തടത്തോളം കാലം ഇതിനെ തന്നെ മനുഷ്യൻ ആശ്രയിക്കും. ഇതിന് പകരം വയ്ക്കാൻ മനുഷ്യന് ഇന്നുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോ അവര് വിശ്വാസത്തിന്റെ രീതി, വിശ്വാസം ആശ്വാസം, മനസ്സിലായോ? വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും ദുർബലമായ മനസ്സിന്റെ ഒരു ഊന്നുപടിയാണ് വിശ്വാസം. ഏറ്റവും ദുർബലമായ മനസ്സിന്റെ. അപ്പോ നിങ്ങൾ ആ ഊന്നുപടിയെ തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തട്ടിക്കളഞ്ഞാൽ എന്ത് ചെയ്യാം? കവിഴ്ന്നു വീഴും. പക്ഷെ ആ ഊന്നുപടി അവൻ ആശ്രയിക്കുന്ന എന്തുകൊണ്ട്? അവന്റെ മനസ്സ് ദുർബലം. എന്നുവെച്ചാൽ അവന്റെ ബ്രെയിനിന്റെ ഒരു ഭാഗം പ്രവർത്തിക്കുന്നത് ദുർബലമായിട്ടാണ്. അപ്പൊ അവന് വിശ്വാസം ഒന്നും ഇരുന്നൊരു വടിയിൽ അവന് മുമ്പോട്ട് പോകാൻ പറ്റും. അതിന് പകരം അവന് കൊടുക്കാൻ, അവന്റെ മനസ്സിനെ ബലപ്പെടുത്താൻ മനുഷ്യന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. അപ്പൊ മനുഷ്യരെല്ലാം എന്ത് ചെയ്യും? ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ജൂയിഷ് എന്ന് പറഞ്ഞ് തമ്മിലെ അടിച്ചുകൊണ്ടേ പോകും, മുമ്പോട്ട് പോകും. അവരവരുടെ വിശ്വാസത്തെ എല്ലാം മുമ്പോട്ട് പോകും. അവർക്ക് ഐക്യമൊന്നും ഉണ്ടാകത്തില്ല. കാരണം അവരവരുടെ വിശ്വാസം അവരവർക്ക് വലുതാണ്. അതിനവർ മുറിവ് പിടിക്കും. പിന്നെ പരമാവധി ചെയ്യുന്ന എന്താണ്? വ്യാജ സർവമത സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടും. ഇവരെ പോലുള്ള പ്രചരണ സഭക്കാർ വേറെ എന്ന് വെച്ചാ ഇവര് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ അവര് വളരെ ബുദ്ധിപൂർവം കളിക്കുന്നു. ഇവര് ഈ പരസ്പരം സ്റ്റേജിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നത് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയാണ്, മനസ്സിലായോ? അപ്പൊ ഈ രാഷ്ട്രീയ നേതാക്കന്മാര് തമ്മിൽ, ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മില് എന്താണ്? ഒരു രഹസ്യമായ അണ്ടർസ്റ്റാൻഡിങ് ആണ് നേതൃത്വം. എന്ന് വെച്ചാൽ ഇപ്പൊ പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. പൊതുവെ അവർ ഭയങ്കര ശത്രുക്കളാണെങ്കിലും എന്താണ്, ഇവര് തമ്മിലൊരു ധാരണയുണ്ട്. ബുദ്ധിയുള്ള രണ്ടുപേരും ബുദ്ധിയുള്ളവരാണ്, പിണറായിക്ക് നല്ല ബുദ്ധിയുണ്ട്. പക്ഷെ അനുയായികളെ കൊണ്ട് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്ത് നടത്തിക്കും. അവര് ബലിദാനികളും രക്തസാക്ഷികളും ആയിക്കൊണ്ടേയിരിക്കും. അവരുടെ ലിസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടിയിരിക്കും. ഇവർ പരസ്പരം എന്തെങ്കിലും കത്തിക്കുത്തും. അപ്പൊ ഈ മത നേതാക്കന്മാരൊക്കെ സർവമത സമ്മേളനത്തിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്നത് ഇവർക്ക് പരസ്പരം കുത്തേക്കാതിരിക്കാനാണ്. മനസ്സിലായി? ഇവരെന്ന് രക്ഷപ്പെടും? ഈ നേതാക്കന്മാരെന്ന് രക്ഷപ്പെടും? അനുയായികൾ എന്ത് ചെയ്യും? അനുയായികൾ ഇവർ സ്വകാര്യമായ സംഭാഷണത്തിൽ ഇവര് അനുയായികളെ സ്പിരിറ്റ് എന്ന് കയറ്റിക്കൊണ്ടിരിക്കും. അതാണ് പറയുന്ന വ്യാജ മത സമ്മേളനങ്ങൾ. ഇപ്പൊ അനുയായികൾ പരസ്പരം അടിച്ചുകൊണ്ടേയിരിക്കും. നേതൃത്വം എപ്പോഴും സൗഹാർദ്ദത്തിലായിരിക്കും. അപ്പൊ നേതൃത്വം ഒന്ന് രക്ഷപ്പെടും. നേതാക്കന്മാർ തമ്മിലൊരിക്കലും ആക്രമിക്കുന്നു. അതുകൊണ്ട് ഇത് എന്താണ്, വിശ്വാസം എന്ന് പറയുന്നത് സമൂഹത്തിന് ആവശ്യമുണ്ടോന്ന് ചോദിച്ചാൽ വേണം. എന്തുകൊണ്ട്? പകരമൊന്നുമില്ല. നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ എത്രയൊക്കെ വിചാരിച്ചാലും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വിശ്വാസം പോകത്തില്ല. എന്തുകൊണ്ട്? അവർക്കത് ആവശ്യമാണ്. ഇവരെല്ലാം എന്താണ് പകരം അവർക്ക് കൊടുക്കാനുള്ളത്? ഒന്നുമില്ല. പിന്നെ അവര് പറയുന്നത് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ അവർ വിശ്വാസവും കളയും. അത്രേ സ്വീകരിക്കാൻ പറ്റുകയുണ്ട്. അങ്ങനെയാണ് ആൾക്കാർ നിരീശ്വരവാദത്തിൽ പോകുന്നു. ഇനി നിരീശ്വരവാദിക്ക് അവന്റെ മനസ്സ് മാറുകയാണ്, അവന്റെ ബ്രെയിൻ മാറുകയാണ്, തിരിച്ച് വിശ്വാസത്തിലേക്കും പോകും. രണ്ടും സംഭവിക്കും. അപ്പോ മനസ്സ് ഇതെല്ലാം എല്ലാ എന്താണ് ആശയ പദ്ധതികളും അനുഷ്ഠാന പദ്ധതികളും എല്ലാം തന്നെ അതിൽ അദ്വൈതം എന്നൊന്നുമില്ല. അദ്വൈതത്തിന് പ്രത്യേകം ഞാൻ പറഞ്ഞില്ലേ, ഈ ജ്ഞാനത്തിൽ വിശ്വസിക്കുന്നവനേ ഉള്ളൂ അതിൽ ആശ്വാസം കിട്ടും. വിശ്വസിക്കാത്തവന് ഒരിക്കലും ആശ്വാസം കിട്ടും. നമ്മള് അതിൽ സന്തോഷവും സംതൃപ്തിയും ഒക്കെ കണ്ടെത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? വിശ്വസിക്കുന്നു. അടിസ്ഥാനപരമായ നമുക്കത് വിശ്വാസമുണ്ട്. മനസ്സിലായി? അപ്പോ ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് ഇതിൽ വരുന്ന ഒരു വ്യത്യാസം നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ എന്താണ് ഒരുപാട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറിയതിന് ശേഷം കുറച്ചുകൂടി പ്യൂരിഫൈ ചെയ്ത ഒരു വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറയും. വിശ്വാസത്തിന്റെ ഒരു പ്യൂരിഫിക്കേഷനാണ് നടക്കുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ എന്താണോ സസ്യ എണ്ണയൊക്കെ ഒരു പരിപാടി ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്? അങ്ങനെയല്ല പറയും. സസ്യ എണ്ണ രണ്ടെണ്ണം കിട്ടും. ആ റിഫൈൻ ചെയ്യുക, റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞ് കിട്ടും. അല്ല, നമ്മുടെ വിശ്വാസത്തെ റിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. വിശ്വാസം ഇല്ലാതാകെ എന്താ? അപ്പോ അന്ധവിശ്വാസത്തിൽ നിന്ന് ഒരു റിഫൈൻഡായ വിശ്വാസത്തിലേക്ക് വരും. ഇതിനെയാണ് ഈ പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്. മനസ്സിലായ? അവിടെ അയാള് വിശ്വാസത്തെ ഉപേക്ഷിക്കുക. അദ്വൈത ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് റിഫൈൻഡായ വിശ്വാസമുണ്ട്. മനസ്സിലായ? മറ്റേ ക്രൂഡായ ഓയിലിനെ കാണും നല്ലതാണെന്ത് റിഫൈൻഡായ ഓയിൽ. ഈ വ്യത്യാസമുള്ളൂ.